പന്ഥാഹ, അതാണ് പ്രാതിപതികം. ഏതാണ്? പഥിൻ. പഥിൻ എന്ന് പറയുമ്പം എന്തന്താണ്? അകാരാന്ത പുല്ലിംഗം. പഥിൻ സു ഇത് സ്ഥിത പതിമതി ഋവൃക്ഷാം ആത് ഇത്യനേന സൂത്രേണ പഥിൻ ഇത്യസ്യ നകാരസ്യ സ്ഥാനേ അകാരാദേശേ ജാതി പഥി ആ സു ഇതി സ്ഥിതേ ഇതോ അത് സർവനാമസ്ഥാനേ ഇത്യനേന പതിശബ്ദസ്യ ഇകാരസ്യ സ്ഥാനേ അകാരേ ജാതി പഥ് ആ സു ഇത്യത്ര ധൂന്ധ ഇത്യനേന പതി ഇത്യസ്യ ധകാരസ്യ സ്ഥാനേ ന്ധ് ആദേശേ പന്ധ് ആ പന്ധ ആ ഇതി സ്ഥിതേ അഗസവനേ ദീർഘ ഇത്യനേന സവർണ ദീർഘേ ജാതേ പന്ധാ സു ഇതി അവസ്ഥായാം ഋത്വേ വിസർഗേ ച പന്ധാഹ വിധിരൂപം സിദ്ധ്യതി. അനന്തരം പഥിൻ ഔ ഇത്യത്ര പ്രഥമ ദിവജനെ പതിമതി ഋഗുക്ഷാം ആദിതി അത്ര നഭവതി. കസ്മാത് പതിമതി ഋഗുക്ഷാം ആദിതി സുപരേ വിധീയതേ. അത്ര പ്രഥമ ദിവജനേ തസ്യ സൂത്രസ്യ പ്രവൃത്തി ന സ്യാത് ഏവം ഇതോ സർവനാമസ്ഥാനേ ഇത്യനേന സൂത്രേണ പഥിൻ ഔ ഇത്യത്ര ഇകാരസ്യ സ്ഥാന അകാരേ കൃതേ പഥൻ ഔ ഇത്യവസായം ധോന്ധ ഇത്യനേന ധകാരസ്യ സ്ഥാനേ സർവനാമസ്ഥാനേ പരേ ധാദേശേ പന്ധ് പന്ധ് ആ ന ഇതി സ്ഥിതേ സർവനാമസ്ഥാനേ ച അസംബദ്ധോ ഇത്യനേന ഉപധാ രൂപസ്യ അകാര